ഭാഷ്യകാലം പരിചയം ആണി നിസ്തുതകാലം. ധാരണ ധാരാളം ഉപയോഗിക്കുന്ന ധാതുവാണ് ധർമ്മം, ധാരണ തുടങ്ങി ഒരുപാട് ശബ്ദങ്ങൾ. അവധാരണം, നിർദ്ധാരണം, ഉദ്ധാരണം, എത്രയോ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു. ദൃ ശപ്പത്തിപ്പ് ഗുണം ധരതി ധരാമി ആത്മനിയോഗത്തില് ധരത്തെ ലിട്ടില് ദൃ പരസ്യത്തിലും നല്ല ദിത്വം ദൃ ദൃ അഭ്യാസകാര്യം. അഭ്യാസത്തിൽ എന്തൊക്കെ വരും? ഉരത്ത്, ഉരതരം, അനാദിശേഷം, അഭ്യാസ ചർച്ച, ദൃ വച്ചു ദധാര, ദദ്ര അത് സന്നോടത്, ദദ്രതുഹു ദദ്രു, ദൃഞ്ഞ് അനിട്ടാണോ കേട്ടാണോ? അനിട്ടാണ്. അതുകൊണ്ട് എന്തോരും ഹൃദന്തൈതൃ നിത്യാനിട്ട്, ദല്ലലും നിത്യാനിട്ടാവും. എന്തോരുന്നു ദൃ ധ എന്തോരുന്നു അവിടെ ഗുണം വന്നിട്ട് എന്നാണോ? രൂപം എങ്ങനെയാ? ദദർദ്ധ ദദ്ധതുഹു ദദ്ധ. അടുത്തെന്ത് വരുന്നു? ദദാര ദദർ. അടുത്ത് ദദ്രിവ ദദ്രിമ. ആത്മനിയോഗത്തില് ദദ്രേ ദദ്രാദേ ദദ്രേ എട്ട് വരുമോ? വരുമോ? ദദ്ര സേ എട്ട് വരുമോ? ക്രാബ്ദന്യൂ ഒരു ഡിസൈഡ് ഭവേ എന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് എട്ട് വരത്തില്ലേ? അങ്ങനെ നിത്യാനിട്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാ അങ്ങനെ ലട്ടിന്റെ കാര്യമൊക്കെ പറയുന്നു. പ്രദന്ത എന്ന് പറഞ്ഞ് ഇവിടത്തേക്ക് വേണ്ടിട്ടാണ്. അത് ധല്ലിന് വേണ്ടി പറഞ്ഞു. അന്നിട്ട് ധാതുവാണ്. അതുകൊണ്ട് എന്ത് വരുന്നു? ദദൃഷേ ദദ്രാദേ എന്ത് വരുന്നു? അനശുദ്ധം വരുമോ? വരുമോ അല്ലയോ? വരും. ദദ്രുഭേ അനശുദ്ധനുങ്ങളാം ധ്വങ്ക ദദ്രേ ദദ്രുവഹേ ദദ്രുമ. ലോട്ടിൽ വരുമ്പം ധൃത ഗുണം വന്ന് രവരം വന്ന് ധർത്ത ധർത്താസി ധർത്താസ്ഥർത്താസ്ഥ ധർത്താസ്മി ധർത്താസു അല്ലെങ്കിലോ ധർത്ത ലൊട്ടിലെ സൂത്രം വരുന്നത് ഗുണം ധരിഷ്യതി ധരിഷ്യത. ആത്മനെ ബോധത്തിൽ എങ്ങനെ വരുന്നു? എല്ലാവരും പറയുന്നുണ്ട്. ലോട്ടിൽ വരുമ്പോ ആത്മനിവദം ലങ്ങില് ആത്മനിവദത്തിൽ എങ്ങനെ വരുന്നു? സൂത്രമൊന്നും അറിഞ്ഞില്ലെങ്കിലും രൂപങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. സമാനമായ രൂപങ്ങൾ പറയാൻ അറിഞ്ഞിരുന്ന പഠിച്ചാൽ മതി. വിധിലെങ്കില് ആത്മനിവദം ആശ്ചര്യല്ലെങ്കില് സൂത്രം ലിംഗ് ശേഖ് ലിംഗ് ഷു വന്നിട്ട് എന്ത് വരുന്നു? എന്താ ആദേശം വരുന്ന? ലിംഗ് വരുന്നു. ദ്രിയാദ് ആത്മനിയോഗത്തിലെ സൂത്രം വരുന്നു. സൂത്രം ഉച്ച ഒന്ന് സകാരലോപി ദൃശിഷ്ട അവിടെ എന്തോരും വിനാശയുദ്ധം വരുമോ? ദൃഷ്യുദ്ധം വരുമോ? വരുമോ? പിന്നെന്താവുന്ന എങ്ങനെ? ദൃഷ്യുദ്ധം ദൃശീയ ദൃഷി വഹി ദൃശീ നിങ്ങൾ വരുമ്പം സൂത്ര ഏതാ വരുന്നു? പരസ്യമത്തില് സൂത്രം ഏത് വരുന്നു? സുജീവൃദ്ധി പരസ്യമതേഷു വൃദ്ധി ഒന്നര വരും വന്നു അധാർ അധാർഷീത് അധാഷ്ടം ആത്മനിയോഗത്തിലെ സൂത്രം വന്നത് ഏതാണ്? ഹൃസ്വാദങ്കാത് ആ ധൃസിച്ച് ഹൃസ്വാദങ്കാത് ലോപിച്ചു. പിന്നെ ഏത് വരുന്നു? സൂത്രം വേറൊന്നും വരുന്നില്ലേ? സൂത്രം ഉസ്ഥ എന്നാണ് എന്റെ വൃത്തി. ജലാദലിംഗിച്ചു കിത്ത് കിത്താവും കിത്താവുന്നോണ്ട് ഗുണമൊന്നും വരുന്നില്ല. ആദ്രത ഒരു സ്വാദം കാതെ എന്താണ് എന്റെ വൃത്തി? ഒരു സ്വാദം കാത് ലോപ ജലിയുന്നുണ്ട്. അധൃത അതിർ ഷാതാം അവിടെ എന്താ സിച്ച് ലോപിക്കാത്ത? അധൃത അധിഷാദാം അധിഷത അധൃതാഹ അവിടെ സൂത്രം വന്നു പ്രസ്വാദങ്കാതെ ഉപസിച്ച ശുദ്ധം വരുമോ? ഇല്ല. വരുമോ? അദൃഢം ഇന്നന്തമായ അംഗമായി ഏതാണ് ഇവിടുത്തെ എണ്ണ? അദൃശി അദൃശോഹി ഋങ്ങിൽ വരുമ്പോ എന്ത് വരുന്നു? അധരിഷ്യത് അദൃശ്യൻ ആത്മനിയോഗത്തിൽ അധരിഷ്യത അടുത്ത് വരുന്നു നീഞ്ഞ് പ്രാവണേ. നീഞ്ഞെന്ന് വരുന്നുണ്ട്. ഏത് സൂത്രം വരുന്നു? നകാരം എന്ന് നീഞ്ഞെന്നാവും. നകാര ഇത്താവുന്ന സൂത്രം ഇവിടെ ആദ്യ ലിഞ്ഞിയുണ്ട്. ഹലന്ത്യം നീ ശേഷിക്കുന്നു. നീ ശപ്പത്തിപ്പിരിക്കുമ്പോ സൂത്രം നീ ശപ്പത്തിപ്പിരിക്കുമ്പോ സൂത്രം ഏതാണോ? സർവധാതുക ആർദ്ധാതയോ ഗുണം വന്നു അയ്യാദേശം വന്നു നയതി ധാരാളം പ്രയോഗിക്കുന്ന ആനയതി നയതി ഒരുപാട് പ്രയോഗിക്കുന്ന പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ധാതുവാണ്. ന്യായം ഒരുപാട് നേത്രം അങ്ങനെ ധാരാളം ഉപയോഗിക്കുന്നതാണ്. അതൊക്കെ പഠിക്കുന്നു, അതൊക്കെ വരുന്നു. ഈ പഠിച്ചതല്ല ആദ്യം മനസ്സിലാവും, പിന്നെ ബാക്കി ചിന്തിക്കാം. നയതി നയതഃ അഭിനയപദം നീഞ്ഞാണ്. നീ ദിത്വം വരണം. നീ നീ അഭ്യാസം എന്തോരും ഹർസുഹ. നീ നീ നല്ലെന്നിരിക്കുമ്പോ എന്ത് വരുന്നു? നീ നീ നല്ലെന്നിരിക്കുമ്പോ എന്താ വരുന്ന? അച്ചോ ഞെടുത്തി ഉടുത്തി വന്ന ആയാദേശം വന്ന് എന്തോരും നിന്നായ നിന്നായ എന്ന് വരുന്നു. അതേ എന്നത്തെ അനാദേശം അതേ ഓൾറെഡി വരുന്നില്ല. എന്തുകൊണ്ടോ? അതുകൊണ്ടാണോ? ആ അദ്ദേഹം മധ്യം ഉണ്ടോ അവിടെ? നിന്നായ നീ നീ അതുസ് ദിത്വം വന്നു ഹ്രസ്വം. നീ നീ നീ നീ അതുസ് എന്നിരിക്കുമ്പോ ഏത് വരും? അത് വന്നു. പിന്നെ ഒരു ഏകഹൽ മധ്യമുണ്ടോ അത്തുണ്ടോ? പിന്നെ നിന്നെ അത് പഠിച്ചതേ ഉള്ളൂ, പുതിയത് ഒന്നും വരുന്നില്ല. ഏരണേകാച്ചോ അസമയോ പൂർവസ്യ വരുന്നു. അവിടെ അജിസിനുദ്ധാതപുരം യോരിയങ്ങോ വരുന്നില്ല. എന്തുകൊണ്ട്? അതുകൊണ്ടാണ്. അപ്പോ ഏരണേകാച്ചോ അസമയോ പൂർവസ്യ ഏകാച്ചിലാണോ വരുന്നത്? എന്താ എന്റെ വൃത്തി? സ്വതന്തോ. അപ്പൊ പിന്നെ ഏരണേകാച്ചോ അസമയോ പൂർവസ്യ തന്നെ എന്തിനു വരണം? മറ്റു വന്നുകൂടി ഏതാണ്? അജിഷനു ഇയങ് വന്നുകൂടി. അത് ഏകാച്ചനെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ അതിന്റെ അപവാദമായിട്ട് എന്ത് വരുന്നു? ഏരണേകാച്ചോ അസമയോ പൂർവസ്യ പ്രകാരം എണ്ണ് വരും. എണ്ണ് വരുമ്പോ ഏതിന് വരും? ഈക്ക് ആദേശമായി വരുന്ന ഏതാണ്? യാണോ ഈ ആണോ? യകാരത്തിൽ അകാരം ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് വരുന്നു? നിന്യതുഹു, നിന്നായ നിന്യതുഹു. ഇവിടെ എന്താ ഗുണം വരാത്? എന്താണ് കിത്ത്? എന്നാ ഇഗോണിച്ച് വന്നുകൂടെ? നിന്യാതുസ് എന്നോടത്ത് ഇഗോണിച്ച് എന്നോട് വന്നില്ല. നീ ധാതു എന്ന് പറയുന്നത് സേട്ടോ അനുട്ടോ? അനുട്ട്. അപ്പോ നീ, നീ കാര്യങ്ങളെല്ലാം വന്നു. നീ നീ പരത്തിലെന്തിരിക്കുന്നു? ധല്ല്. എട്ട് വരുമോ? നേട്ട് എട്ട് വരുമോ? വികല്പമായിട്ട് വരും. അജന്തോ അകാരമാൻമായത്താസിനിട്ട് ധലി വേട്ട്. എട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? എട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? സൂത്രം എനിക്കതാ അറിയുണ്ട്. നീ എട്ട് വന്നാ ഏ സൂത്രം വരുന്നു? കിത്തല്ലേ ഇവിടെ പിത്ത്. അപ്പൊ ഗുണം വരുന്നു. ഗുണം വന്നു കഴിഞ്ഞാൽ ഏ സൂത്രം വരുന്നു? ഗുണം വന്ന ഈ അയ്യാദേശം വന്നു. അപ്പൊ എന്ത് വരുന്നു? നീ നായിധ. ഇവിടെ എന്തുകൊണ്ട് പേരനാകിച്ചു അസമയ ഉറവസി എണ്ണമെന്നില്ല? സമയമുണ്ടവിടെ ഗുണം വന്നു. അതിനെ ബാധിച്ചുകൊണ്ട് ഗുണം വന്നു. അങ്ങനെ ഗുണം വരാൻ ഇകാരം വേണം. ആര് പറഞ്ഞു? എട്ടില്ല ഇവിടെ. അതുപോലെ ഏരനകാശ അസിം കുറിച്ച് പറയുന്നു വരാൻ അതുപോലെ എന്താണ് എന്റെ വൃത്തി? അതറിഞ്ഞിരിക്കുന്നു. വൃത്തി അറിയാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ദാത്തോയ സമയോ അനേകാച്ചോങ്കസ്യ എൻ സ്യാദ് അജി എന്ന് പറഞ്ഞിട്ടില്ലേ? അജാതു പ്രത്യയം. അപ്പോ നിന്നെ ഇധ ഇട്ട് വരാത്ത പക്ഷം എങ്ങനെ വരുന്നു? നീ നീ ധ എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ഗുണം വന്നിട്ട് എന്ത് വരുന്നു? നിന്നേധ. നിന്യതുഹു എന്ത് വന്നു? നിന്യ നിന്നായ നിന്നയ എന്ത് വന്നു? അടുത്തിട്ട് വരുമോ? വരും. എന്തുകൊണ്ട്? ക്രാദ്യന്യോരടി നിന്നിവ അവിടെ നിന്നിവ അവിടെ ഗുണം വരുമോ? എന്തുകൊണ്ട് വരുന്നില്ല? കിത്ത് നിന്നിവ നിന്നിവ. അപ്പൊ എങ്ങനെ വരും അതിന്റെ രൂപങ്ങൾ? എട്ടിന്റെ രൂപങ്ങൾ നിന്നായ നിന്യതുഹു നിന്യുഹു നിന്നൈധ നിന്നേധ നിന്യതുഹു നിന്യ നിന്നായ നിന്നയ നിന്നിവ. ലുട്ട് അനുട്ടായതുകൊണ്ട് നീ ഗുണം വന്നു. നേതാരോ നേതാര നേതാസി ആത്മനൈഭവത്തിൽ ലട്ടില്ല. ആത്മനിവേദം അത് ശരിയാണ്. ആത്മനിവേദം എളുപ്പമാണ്, അതുകൊണ്ടാ പറയാത്തത്. നീ നീ ഏ എന്ത് വരുന്നു? നീ നീ ഏ എന്ത് വരുന്നു? എല്ലായിടത്തും ഏറെ കാച്ചോസമി ഉറവസി വരുന്നു. നിന്നേ ഒരിടത്തും ഗുണം വരുന്നില്ല. എന്തുകൊണ്ടാണ്? കിത്ത് എന്തുകൊണ്ട്? നിന്യേ നിന്യാതെ നിന്യരേ ഇട്ട് വരുമില്ലേ? വികല്പമാകത്തില്ലേ? എന്തുകൊണ്ട്? അപ്പൊ ഇവിടെ എന്തോരും നിന്യഷേ നിന്യാധേ, അവിടെ ഏത് വരുന്നു? വിഭാഷയിട്ട് യകാരത്തിന്റെ പരത്തിൽ ഇട്ട് വന്നു. അപ്പൊ എന്തുവരുന്നു? വിഭാഷയിട്ട നിന്നിധ്വേ നിന്നിഡ്വേ, യകാരം അതിന്റെ പരത്തിൽ എന്തോന്നു? ഇട്ട്. അപ്പൊ വികല്പമായിട്ട് നിന്നിധ്വേ നിന്നിഡ്വേ, നിന്യേ നിന്യവഹേ നിന്യവഹേ നിന്യമഹേ. ലുട്ടിലെ ആത്മനിവേദം അങ്ങനെ നേതാ ില് നയിഷ്യതി നയിഷ്യസി നേഷ്യതി നൈഷ്യതി അല്ല നേഷ്യതി നേഷ്യതി നേഷ്യത നേഷ്യന്തി നേഷ്യസി നേഷ്യത ആത്മനിഭവത്തില് ലോട്ടില് നയതു ആത്മനിമിതം ലങ്ങില് വിധിലിംഗ് ആശയിലെങ്കില് പരസ്യയോഗത്തില് വിശേഷിച്ചു വരുന്ന സൂത്രം ഏതാണ്? അതൊക്കെ വിശേഷിച്ചു വരുന്നതാണ്. വിശേഷിച്ചു വരുന്ന സൂത്രം അകൃസർവധാത്മക ദീർഘമാണെങ്കിലും വരാം. ഏത് ന്യായമനുസരിച്ച്? പർജന്യവത് ലക്ഷണപ്രവൃത്തി അകൃസർവധാത്മക ദീർഘം വരും. ഗുണം വരുന്നില്ല. എന്തുകൊണ്ട്? സൂത്രം നിയാത് ആത്മനേബോധത്തിൽ നീ വിശേഷിച്ച ഏതെങ്കിലും സൂത്രം വരാനുണ്ടോ? ഒന്നുമില്ല. അപ്പൊ എങ്ങനെ വരും? എങ്ങനെ വരും? നീ സീട്ട് സുട്ടുത്ത. അപ്പൊ എന്ത് വരുന്നു? നേഷിഷ്ട ഗുണം വരുന്നു. ആ വിശേഷ സൂത്രമല്ല ഇവിടെ. കിത്ത് വിരിക്കാൻ സൂത്രമൊന്നുമില്ല. ഏത് സൂത്രമാണ്? ഒന്നുമില്ല. ഉണ്ടോ കിത്ത് വിരിക്കാൻ? ഉണ്ടോ? ഹ്രസ്വാദങ്കാതെ വരുമോ? ദീർഘം. അപ്പൊ നേഷിഷ്ടേഷിയാസ്താം ഷിദ്ധം വരുമോ? എണ്ണല്ലേ? എണ്ണെന്ന് പറയുന്നതില് പെടത്തില്ലേ? എണ്ണുണ്ടോ അവിടെ? ഏത്? ഏ നേ എണ്ണന്താ തങ്കാത്പര ഷിദ്ധുണ്ട. എണ്ണന്തമായ കൊണ്ട് അപ്പൊ നേഷിഡ്വം ഇനി വരുന്ന ലുങ്ങ്. ലുങ്ങില് പരസ്യയോഗത്തിൽ നീ ആയതുകൊണ്ട് വിശേഷിച്ചു വരുന്ന സൂത്രം ഏതാണ്? ശുചിവൃത്തി പരസ്മോപദേശം, വേറെ ഒന്നും വരുന്നില്ല. വിശേഷിച്ച് സ്വിച്ച് വരുന്നു, വീട്ട് വരുന്നു, ഇട്ട് വരുന്നു, ഇടയിട്ട് വരുന്നു, ശുചിവൃത്തി പരസ്മോപദേശവും അനേഷീത് ഷത്വം വരുന്നു. അനേഷീത് അനേഷ്ഠാം അനേഷു അനേഷീഹി, അവിടെ എന്തുവരും? അതെല്ലാം പൊതുവായി വരും. അതെല്ലാം പൊതുവായി വരുന്നു സൂത്രങ്ങൾ. അനേഷീഹി അനേഷ്ഠം അനേഷ്ട അനേഷം ആത്മനിഭവത്തിലാണെങ്കിൽ ആ നീ സിച്ച് ത ഗുണം വരുമോ? ശുചിവൃത്തി പരസ്മദേശം വരുമോ? എന്തുകൊണ്ട് പരസ്മേതുണം? അപ്പൊ അത് വരണ്ട. പിന്നെ വരേണ്ടത് ആ നീ സീത ഗുണം വരും. അപ്പൊ എങ്ങനെ വരും? അനേഷ്ഠ അനേഷാതാം അനേഷത അനേഷ്ഠ അനേഷാതാം അനേ ധ്വം അനേഷി അടുത്തത് അനേഷ്യത് അനേഷ്യതാം അനേഷ്യൻ അനേഷ്യ അനേഷ്യതം അനേഷ്യൻ പിന്നെ അനേഷ്യത ഡു പചഷ്പാകെ ഡു ഇത്താവുന്നു ലോപിക്കുന്ന സൂത്രം. ഷകാരം ഇത്താവുന്നു എങ്ങനെ? പച്ചയിൽ അകാരം ഇത്താവുന്നു എങ്ങനെ? ചുടുവോ? എല്ലാത്തിനെയും ചുട്ടു കഴിഞ്ഞാൽ എങ്ങനെ? പച്ചയിൽ അകാരം ഇത്താവുന്ന എങ്ങനെ? ആ ഉപദേശി പച്ച് ശേഷിക്കുന്ന പച്ച് പച്ച് ചപ്പത്തിപ്പ് പച്ചത്തി ആത്മനിഗതം പച്ചുദ്ധാതു എന്ന് പറയുന്നത് ലോകത്തിൽ ധാരാളം ഉപയോഗിക്കുന്ന ഒരു വ്യവഹാരത്തിൽ ഉപയോഗിക്കുന്ന പാകം പക്ത തുടങ്ങി ധാരാളം ഉപയോഗിക്കുന്നുണ്ട് പച്ചത്തി. ശാസ്ത്രത്തിലാണെങ്കിൽ ശാസ്ത്രങ്ങളിൽ പാകമില്ലാത്ത ഒരു ശാസ്ത്രമേ. ശാസ്ത്രം പഠിക്കണമോ? പാകം അറിഞ്ഞിരിക്കുന്നു. എല്ലായിടത്തും വരും. വ്യാകരണത്തിലായാലും പാകം വരും. വേദാന്തത്തിലാണെങ്കിൽ പറയാനും പാകമില്ലാതെ ഒരു കാര്യം നടക്കില്ല. തർക്കികന്മാർക്കും പാകം അല്ലേ? തർക്കികന്മാർ പാകത്തെക്കുറിച്ച് പറഞ്ഞ എവിടെയാ കേട്ടിട്ടുള്ളത്? അതിനെന്ത് എന്തെന്നാ പറയുന്ന? അവര് പറയുന്നു അത് തന്നെ. നൈയായികന്മാര് വൈശേഷികന്മാരൊക്കെ പറയുന്ന എന്ത് പാകമാ? എല്ലാം പോയി തേജസംയോഗം. അത് തന്നെ. അതിന് പേരെന്താണ്? പാകത്തിന്റെ പ്രാധാന്യം അറിഞ്ഞിരുന്നാലേ ശാസ്ത്രം മനസ്സിലാവും. ഏത് ശാസ്ത്രം? മീമാംസയിലാണെങ്കിൽ പിന്നെ അവരുടെ 24 മണിക്കൂറും പാകമാണ്. പീലു പാകവാദിനോ വൈശേഷികാഹ പഠരപാകവാദിനോ നൈയായിക കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യം, പുണ്യം. ലിട്ടിൽ വരുമ്പോ എന്ത് വരുന്നു? ദിത്വം അലാദിശേഷം പച്ചാന്നിരിക്കുന്നിടത്ത് ഏത് വരുന്നു? അതബുദ്ധായ പപ്പാച്ച പച്ച അധസ്സന്നോട് തേജസൂത്രം വരുന്ന വിശേഷിച്ച് അത ഏഹൽ മധ്യാനാദേശാദേലടി തത്വം വന്നതിന് ശേഷം അഭ്യാസ ലോഭവും ഏത്വം വന്നിട്ട് പേച്ച് അത് പേച്ചത്തുഹു പപ്പാച്ച പേച്ചത്തുഹു പേച്ചുഹു പച്ച ധാതു എന്ന് പറഞ്ഞ് ചകാരാന്തത്തിൽ ഏതൊക്കെ എണ്ണിട്ട് ആ പച്ച് പച്ച് മുച്ച് റിച്ച് പച്ച് പിച്ച് സിറ്റ് എത്ര പേർക്കറിയാമെന്നുള്ളതാണ് പറയുമ്പോൾ കൂടിച്ചേർന്ന് പറയുന്നുണ്ട് തൽക്കാലം അത്രയുമായി പച്ച് മുച്ച് രിച്ച് വച്ച് വിച്ച് സിജേഷട്ട് അങ്ങോട്ട് ധാതുവാണ് പക്ഷെ എന്ത് സംഭവിക്കും അജന്തോ അകാരമാന്മായ അത്താസ്യനിട്ട് തെരുവേട്ട് വരും ഇട്ട് വരുന്ന പക്ഷത്തിലെ സൂത്രം വരുന്നത് ധനിച്ച സേട്ടിയത്വ അഭ്യാസ ലോകം വന്നിട്ട് എന്തോരും പേച്ചിധ ഇട്ട് വരാത്ത പക്ഷത്തിൽ എന്തോരും പച്ച് ധാന്നിരിക്കുന്നിടത്ത് ഏത് സൂത്രം വന്നത് ചോക്ക് വന്നു പിന്നെ വേണമെങ്കിൽ ഒരു സൂത്രം കൂടെ വരാം ഏതാണ് ഖരിച്ച കക്കാരമാണ് കവർഗത്തിൽ ആദ്യക്ഷരമാണ് പപക്ത പപക്ത തേജതുഹു തേച്ച പപാച പപച്ച അവിടെ എന്ത് വന്നു നടുത്തമോ പേച്ചിവ ആത്മനിയോഗത്തിൽ എളുപ്പമാണ് എന്തുകൊണ്ട് നിങ്ങളുടെ എളുപ്പമാണ് എല്ലായിടും കിത്താണ് അതുകൊണ്ട് എന്തോരും ഷിതും വരുമോ പേച്ച് ദ്വേ പിന്നെ രണ്ടു തരത്തിൽ പറയുന്നുണ്ട് എല്ലായിടത്തും ഇട്ടു വരുന്നു എന്തുകൊണ്ട് ക്രാദ്യന്യോലടി പച്ച് താന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു ചോക്കു ആത്മവതം അടുത്ത് പച്ച് ചോക്കു പക് സകാരത്തിന് ഷത്വം പക്ഷിരി പക്ഷിത പക്ഷ്യന്തി ആത്മനിയോഗത്തിൽ ലോട്ടല് പജത്തു പജത്താ പജത്താം ലങ് പത്മനിവതം ആശ്ചര്യല്ലെങ്കിൽ പച്ച് എന്തോരം പച്ചാത് പച്ചാസ്താം ആശ്വരില്ലെങ്കില് ആത്മനിയോഗത്തിൽ പച്ച് വിട്ടു വരുന്നില്ല ആ പരത്തിൽ സായിരിക്കുന്ന സൂത്രം വരുന്നു ചോക്കു ഷത്തും പക്ഷി പ പക്ഷീഷ്ഠ, എല്ലായിടത്തും ഷത്വം വന്നു, ഷ്ടുത്വം വന്നു. പക്ഷീഷ്ഠ പക്ഷിയാസ്താം പക്ഷീരൻ പക്ഷിഷ്ഠ പക്ഷിയാസ്താം എന്നാ ശിദ്ധം വരുമോ? ഇല്ല. പക്ഷിധ്വം പക്ഷീയ പക്ഷിവഹി പക്ഷി ലുങ്ങില് പരസ്യത്തില് ആ പാചാസ് എന്ത് വരുന്നു? വിശേഷസൂത്രം ഏത് വരുന്നു? ആ പാചാസ് എന്നിരിക്കുമ്പം അത് വന്നു. അത് വിശേഷസൂത്രമുണ്ട് അവിടെ. വിശേഷിച്ച് പറയേണ്ട സൂത്രം ആ പാചാസ് ബദവ്രജ അലന്തസ്യ അച്ഛ വൃത്തി വരും. അപാചി ചക്കാരത്തിന് കുത്തും വന്നു. അപാക്ഷീത് വൃത്തി വന്നു. അപാക്ഷീത് അപാചസ് പരത്തിനെന്ത് വരുന്നു? എന്ത് വരുന്നു? പരസ്യതമാണ്. അപാചസ് പരത്തിനെന്ത് വരുന്നു? താം. അപ്പൊ ഏത് വരുന്നു? അപാചസ് താം എന്നിരിക്കുമ്പോ ജലോ ജലി സിച്ചിലോ വെച്ചു കൊത്തുമൊന്നു. അപാക്താം അപാക്ഷീത് അപാക്താം അവിടെ ജലവ് ജല സിച്ചിലോ വെച്ചു. അടുത്ത് അപാക്ഷുഹു അപാക്ഷീഹി അപാക്തം അപാക്ത അപാക്ഷം അപാക്ഷുവ ജലോ ജലി എവിടേക്ക് വന്നു? താം തം താ ആത്മനിയോഗത്തില് ആ പച്ച് ഏത് സൂത്രം വരുന്നു? ജലോ ജലി വന്നു കഴിഞ്ഞാൽ ചകാരത്തിന് കുത്തം വന്നു കഴിഞ്ഞാൽ അപക്ത വേറെ ഒന്നും വരാനില്ല. അപക്ത പദവ്രജാലം ദസ്യാച്ച വരുമോ? പാദപ്രജാനന്ദ പരസ്യോഗത്തിൽ പരസ്യേദം അപക്ത അപക്ഷാതാം ഭക്ഷത. അവിടെ എന്ത് വരുന്നു? ആദാം സകാരത്തിൽ ലോകം വരുന്നില്ല. കുത്തും വന്നു. അപക്ഷാതാം അപക്ഷത അപക്ത അപക്ഷാതാം ആപാച്ചം സിച്ചിന് എന്ത് സംഭവിച്ചു? ദീച്ച ധ്വം ഇവിടെ എന്ത് വരും? ആ പാച്ച് ധ്വം നിരിക്കുന്നിടത്ത് ചോക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത് ഉടം വരുന്ന സൂത്രം നമ്മൾ നേരത്തെ പഠിച്ചത് സൂത്രം ജലാം ജസ് ജസി വന്നിട്ട് കകാരത്തിന് എന്ത് വരും? ഗാ വരും. അതുകൊണ്ട് അപക്ധ്വം അല്ല, പിന്നെയോ ആ പഗ് ധ്വം ജലാം ജസ് ജസി വരും. അപക്ഷി അപക്ഷി അപക്ഷി പിന്നെ അറിങ്ങല് പിന്നെ എങ്ങനെ വേണം? വേറെ എന്തെങ്കിലും ഉണ്ടോ രൂപം ഉണ്ടോ? ആ ഇട്ടു വരുന്നില്ല അനിട്ട് ധാതു. അടുത്ത ഋങ്ങളെ പോണെങ്ങനെ അപക്ഷ്യത് അപക്ഷിതം അപക്ഷ്യത അപക്ഷീതം അടുത്ത് വരുന്നത് ഭജസേവായ ധാരാളം ഉപയോഗിക്കുന്ന ഭജസേവായ എളുപ്പമാണ്. ഭജതി ആത്മനേവതം ലിട്ടിൽ വരുമ്പം ഭജ ദത്വം വന്ന് ഭജ ഭജ അഭ്യാസത്തില് അഭ്യാസകാരിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭ എന്തായി മാറും? ബജന്നിരിക്കുന്നിടത്ത് എന്തോന്നു ബജ് ബജ എന്നിടത്താണോ വരുന്നത്? എന്തോന്നു ബജ എന്നിടത്ത് അതോപതായ ബഭാജ ബഭാജ അതുസിലാണ് ഈ പറഞ്ഞ സൂത്രം വരുന്നത്. ത്രിഫല ഭജ തൃപശ്ച ഏറ്റവും അഭ്യാസലോകം വരും. ഭജ ഭജ ഫലാതിശേഷം വന്നു അഭ്യാസം ലോപിച്ച് ഏറ്റവും വന്നു ബഭാജ ഭേജ് അത് ഭേജതു ഭേജ് ഹോ ജകാരാന്തത്തിൽ അനുധാതുക്കൾ ഏതൊക്കെയാണ്? തെജ് നിജര് ഭാജ് ഭഞ്ച് പഞ്ചദശ ഏതൊക്കെയാണ്? തെജനിര് പരുവഞ്ച് സിംഹസ്ഥിരഞ്ച് വിചര സഞ്ച് സഞ്ച് സൃജ പഞ്ചദശ. ഒരാൾക്കേ അറിയാവൂ, വേറെ ആർക്കെങ്കിലും അറിയാമോ? ഒരാൾ പറഞ്ഞു. വേറെ ആരെങ്കിലും ഉണ്ടോ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ? ഉണ്ടോ? ഏ രണ്ട് നമ്പർ ടു മൂന്നാമത്തത് പറഞ്ഞു. നമ്പർ ഫോർ ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. നമ്പർ ഫൈവ് ആരെങ്കിലും ഉണ്ടോ? നാല് പേരായി. അഞ്ച് അഞ്ചാമത്തത് ഞാൻ ലോകത്ത് എത്തിയാലും കുഴപ്പമില്ല, ഞാൻ സഹിച്ചു. അഞ്ച് ആരെങ്കിലും ഉണ്ടോ? ധൈര്യമില്ല. ശരി, അതും വക വെച്ച് നോക്കിയാണ് പറഞ്ഞത്. സാരമില്ല, പോട്ടെ, അത്രയെങ്കിലും പറഞ്ഞല്ലേ. ഇനി ആരെങ്കിലും ഉണ്ടോ? അത് പറഞ്ഞ് ശീലിച്ചാ പറയാം. അപ്പോ ബഭാജ ഭേജു ഭജ ധാതു അനട്ട് ധാതു അജന്തു അകാരവാൻമായ താസിനെടുത്താലേ വേട്ട് വേട്ട് വന്നു കഴിഞ്ഞാൽ സൂത്രം വരും. വെട്ട് വന്നു കഴിഞ്ഞാൽ സൂത്രം ഏതാണ്? ത്രിഫല ഭജ ത്രിഫല ഭജ തൃപശ്ച എന്താണ് വൃത്തി? ശേഷം കീതി ധലിച്ച സേടി. ധലിച്ച സേട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയും വരും. അപ്പൊ എന്തുവരും? ഭേജിത അല്ലെങ്കിൽ എന്തോരും ഇട്ട് വരാത്ത പക്ഷം അവിടെ എന്തോരും ചോക്ക് വന്നു. ദ പരത്തിലിരിക്കുന്നോണ്ട് എന്തോരും ഭരിച്ച ഭക്ത ഭേജതുഹു ഭേജ ബഭാജ ഭവജ ഭേജിവ ഭേജിമ. അപ്പൊ എങ്ങനെയാണ് അതിന്റെ രൂപങ്ങൾ? ബഭാജ ഭേജതു ആത്മനേകത എളുപ്പമാണ്. എന്തുകൊണ്ട് ചിത്തായതുകൊണ്ട് എന്തുവരും? ഭജ ലുട്ടില് ഭജ താ എന്നിട്ട് ധാതുവാണ്. കുത്തും വന്നിട്ട് എന്തുവരും? ചർത്തും വന്ന് ഭക്ത ഭക്താരോ ഭക്താരഹ ഭക്താസി ഭക്താസി ഭക്താസി ചിലർക്ക് സംശയം തോന്നി ഇതിൽ നിന്നാണോ ഇനി ഭക്തൻ ഉണ്ടായത്. ഒരു സംശയം വേണ്ട, ഭക്തൻ മാത്രമല്ല ഭക്തിയും ഭജനവും എല്ലാം ഇതിൽ നിന്ന് ഉണ്ടായത്, ഒറ്റതാകുന്നു. അതുകൊണ്ട് ഭക്തന്മാരിത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കുന്നു. അടുത്ത് അതെ, അടുത്തത് എന്ത് വരുന്നു? എളുപ്പമാണ്. ആത്മനിയോഗത്തിൽ ഭക്ഷ്യന്തേ ലോട്ടിൽ വരുമ്പം ഭജത്തു ഇതില് ഭക്ഷ്യതി കൊടുത്തേണ് തെറ്റാണ്. ഇതില് ഭക്ഷ്യതി കൊടുത്തേണ് തെറ്റാണ്. എവിടെ കൊടുത്തിരിക്കുന്നു? ധാതുമഞ്ജരിയില്. ധാതുമഞ്ജരിയില് അത് ഭക്ഷ്യധാതുവിന്റെ അല്ലേ? ഏത് ഇത് ധാതുമഞ്ജരിയിൽ കൊടുത്തിരിക്കുന്നു. എന്ത് കൊടുത്തിരിക്കുന്നു? ഭക്ഷ്യതി അവിടെ ഭജ സ്യാത്തി ചോക്കു വന്നു കൊത്തും വന്നു പരത്തിൽ കകാരത്തിന് സകാരത്തിന് സകാരം വന്ന് എങ്ങനെ വരും? പക്ഷേരി. എന്താ വേണ്ടത്? അനിട്ട് ധാതു ഭക്ഷ്യതി. അതിലെന്താ തെറ്റിച്ച കൊടുത്തിരിക്കുന്നു? ഭക്ഷ്യതി അനിട്ട് ധാതു ഭക്ഷ്യതേ. ആ നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ തെറ്റു പറഞ്ഞാൽ ഞാനും പറയും. അതെന്റെ ഒരു സ്വഭാവമാണ്. അപ്പൊ ഈ ഭക്ഷ്യധാതുവിന്റെ ലെട്ട് അങ്ങനെയാണല്ലേ? ഭക്ഷ്യധാതുവിന്റെ ലെട്ട് അത് ഇതിനൊക്കെ വ്യത്യാസം വന്നത് പിന്നെ ഏത് പിന്നെ ഭുനക്തി ഭുങ്കഹ പഠിച്ച നമ്മള് ഇല്ല. അങ്ങോട്ട് എന്തിനാ പഠിച്ചത്? ആദ്യം ഉറപ്പിക്കുക, ആവശ്യമില്ലാത്തതിലൊക്കെ കയറി പിടിക്കുന്നതിന്. ഇത് കേട്ടപ്പോ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാന്നുള്ള അർത്ഥത്തില്ല. അത്തി എന്ന് പറഞ്ഞാൽ മതി. അദ്മി എത്രയോ ധാതുണ്ട്. ഭക്ഷയതി എന്ന് പറയാം, ഭക്ഷയാമി. എത്രയോ ധാതുക്കളുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന്. ഒരുപാട് ധാതുക്കൾ ഭക്ഷ്യത്തെ അത് കഴിഞ്ഞല്ലേ. ഭജതു കഴിഞ്ഞു. ഭജതു ഭജതാത് എത്രയോ കാലം കൊണ്ട് പറയുന്നു ഭജഗോവിന്ദം ഭജഗോവിന്ദം. ഇപ്പോഴല്ലേ മനസ്സിലായത് എന്താണ് ഈ ഭജ എന്ന് പറഞ്ഞാൽ? മറ്റു ഭജ ഭജ എന്താ ഭജ എന്നുള്ള ഇതുവരെ പിടി കിട്ടി. ഇപ്പോഴല്ലേ മനസ്സിലായത് എന്തിനാ അങ്ങനെ പറയുന്നു ഭജഗോവിന്ദം? ഇപ്പോഴെങ്ങനെ മനസ്സിലായെന്ന് വിചാരിച്ചു. ഭജതാം അപ്പൊ ഭജ ഗോവിന്ദ എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ഇനി അത് ചിന്തിക്കണമല്ലോ. ഗോവിന്ദ നീ ഭജിക്കും തന്നെ. ഗോവിന്ദനെ ഭജിക്കൂ. അപ്പൊ നമ്മള് ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം എന്ന് പാടിയിട്ട് സ്വന്തം ഭജിക്കുന്ന കാര്യം എന്താ പറയുന്നത്? നാട്ടുകാരുടെ അടുത്ത് ഭജിക്കാൻ പറയാം ഗോവിന്ദം ഭജ. സ്വന്തം കാര്യഗതി വരുന്നുണ്ടോ? ഇല്ല. വാദാപി ഗണപതി ഭജയും വാദാപി ഗണപതി ഭജ. അത് വേറെ. ഇത് സ്വന്തം കാര്യം അല്ല പറയും. നാട്ടുകാരെ മുഴുവൻ മൂടന്മാരെ എന്ന് വിളിച്ചിട്ട് അവരോട് പറയാണ് മൂടന്മാരെ മന്ദബുദ്ധികളെ ഗോവിന്ദം ഭജ. സ്വയം ഭജിക്കണോ വേണ്ടെന്ന് അവരവർ തീരുമാനിക്കാം. മറ്റുള്ളവർ ഭജിച്ചേ തീരും. ലോട്ടാണ്, വിധിയാണ്. വിധി ോട്ട് ഏതൊക്കെ അർത്ഥങ്ങൾ വരുന്നത്? പ്രാർത്ഥന നിങ്ങളുടെ സൗകര്യം പോലെ എടുക്കാം. അങ്ങനെ വരുമ്പോ എന്ത് വരുന്നു? അഭജ അഭജത എന്തെങ്കിലും വരുമോ അവിടെ? ചോക്ക് വരുമോ? എന്തുകൊണ്ട് ചല്ലില്ല? ഭജ്യാത് ഭജ്യാസു ഭജ്യാഹ ഭജ്യാസു ഭജ്യാസു ഭജ്യാസു ഭജ്യാസു. പിന്നെ ആശയല്ലെങ്കിൽ ആത്മനെ മുതല് ഭജ് സിട്ടു സുട്ടു ഇട്ട് വരുന്നില്ല. അതുകൊണ്ട് എന്തുവരും? കുത്വം വന്നു. ഭക്ഷിഷ്ട ക്ഷീരൻ ഭക്ഷീയ. വടക്കേന്ത്യക്കാരുടെ ഭജി ഇരിയുന്ന ഉണ്ടാകുന്ന അവരെപ്പോഴും ഇത് തന്നെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. ഭജി കേട്ടിട്ടുണ്ട്? വാഴയ്ക്ക അപ്പം പച്ച. ഇരിയുന്ന കുറച്ചുകൂടെ റിസർച്ച് ചെയ്യുമ്പോ അത് കിട്ടും. ഞാൻ സൂചനയുള്ളൂ. ഇനി നുങ്ങല് അതിനുവേണ്ടിയെന്ന് പറയുന്ന സമയം കിടാനില്ല. നുങ്ങല് വരുമ്പോ എന്ത് വരുന്നു? ആ ഭജ് സ്വിച്ച് ദസ്സികാരൻ്റെ ഉപയോഗിച്ചു അപ്പുറത്ത് ഇട്ട് വന്നു. സ്വിച്ച് ഇട്ട് അവിടെ ഈ സൂത്രം വിശേഷിച്ച് വരുന്നത് വധവൃജ ഹലന്തസ്യാജഹ വൃദ്ധി വരുന്നു. ആ ഭാജ് ചോക്കു അബാക്ഷീത് സച്ചിനെന്ത് സംഭവിച്ചു? സച്ചിനെന്ത് സംഭവിച്ചു? അബാക്ഷീത് സ്വിച്ചുണ്ടോ അവിടെ? അവിടെ ഉണ്ട്. പരത്തില് ഈ ഉള്ളതുകൊണ്ട് അബാക്ഷീത് അഭാക് സ്വിച്ചിനെന്ത് സംഭവിക്കും? ലോപിക്കും. അപ്പൊ എന്തുവരുന്നു? അഭാക്താം ഭാക്ഷുഹു അഭാക്ഷീ ചോക്കൂഷത്വം വരുന്നു. ഭാക്ഷം ഭാക്ഷത്തിലോ ആ ഭജ സിച്ച് സിച്ചിനെന്ത് സംഭവിച്ചു? അഭക്ത അഭക്ത ഭക്ഷാതാം അഭക്ഷത അഭക്താഹ ഭക്ഷാതാം ആ ഭജ സിച്ച് ധ്വം ധിജ സകാരം ലോപിച്ചു കഴിഞ്ഞ് ചോക്ക് വന്നു. പിന്നെ എന്ത് വരുന്നു? ജലം ജസ് ജസി അഭഗ്ധ്വം ഗാ വരുന്നു. വർഗത്തിലെ തൃതീയം അഭഗ്ധ്വം അഭക്ഷി ഭക്ഷുഹി അഭക്ഷു. അടുത്ത് ഭക്ഷിത് അഭക്ഷിതാം ഭക്ഷ്യൻ അഭക്ഷ്യ അഭക്ഷിതം അഭക്ഷ്യത അഭക്ഷ്യമക്ഷ അഭക്ഷ്യത അഭക്ഷ്യതാം അഭക്ഷ്യന്ത അഭക്ഷ്യത അഭക്ഷ്യതാം അഭക്ഷ്യധ്വം അഭക്ഷ്യേ അഭക്ഷ്യാവഹി അഭക്ഷ്യാമഹി.